രാജൻ ശബ്ദത്തിൽ നിന്ന് ശുശ്ര ശബ്ദത്തിൽ നിന്നും എത്തുവരുന്നു. രാജ്ഞപത്യം ശുശ്രസ്യപത്യം വിഗ്രഹിക്കും. നമ്മുടെ വാർത്തയിൽ വരുന്നു രാജ്ഞോ ജാതൗ ഏവ ഇതി വാച്യം. രാജൻ ശബ്ദത്തിൽ നിന്ന് ജാതിയില്ല, എന്നുവെച്ചാൽ രാജാവിന് സ്വന്തം ജാതിയിൽപ്പെട്ട, പൊതുവെ രാജാക്കന്മാർ ക്ഷത്രിയരാണ്, അല്ലാത്തവരിൽ രാജാക്കന്മാരുണ്ടാരായാലും അതാത് ജാതിയിൽപ്പെട്ട സ്ത്രീയിൽ നിന്ന് ഉണ്ടാകുന്ന പുത്രനായിരിക്കും. ജാതാവ് ഏവേദി വച്ച് ഇപ്പൊ ഇവിടെ രാജാവിന് സ്വന്തം ജാതിയിൽപ്പെട്ട സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന പുത്രൻ രാജൻ ശബ്ദത്തിൽ നിന്ന് രാജശുശ്രാദ് എത്തുവന്നു. തസ്യാപത്യം, രാജൻ എത്തന്നിരിക്കുന്നു. യാദിയായോണ്ടെന്തോരും യാദിയായോണ്ടെന്തോരുന്നു യജിഭം ബസഞ്ഞോ രാജൻ ബസഞ്ഞോ എന്നായ സൂത്രം വരുന്നു. നസ്തദ്ധിതോകം ഇപ്പൊ വരുന്നു. ഏച്ച് അഭാവകർമ്മണോഹോ യാതോ തദ്ധിത പരേ അനുപ്രകൃതിയാസ്യ നതു ഭാവകർമ്മണോഹോ. രാജന്യഹ യാതോ തദ്ധിതേ പരേ, യകാരം ആദിയായുള്ള തദ്ധിതം പരമിരിക്കെ അനുപ്രകൃതിയാസ്യ, അന്നിന് പ്രകൃതിഭാവം ഇരിക്കുന്നു. യകാരമാദിയായ പ്രത്യയം പോരാ, പിന്നെ എന്തായിരിക്കണം? തദ്ധിതം പോരാ, പിന്നെ എന്ത് വേണം? യകാരാദിയായ പ്രത്യയം വേണം. രണ്ടും ഒത്തു വരണം. അത് രണ്ടും വന്നാലും പോരാ, ഭാവാർത്ഥത്തിൽ അല്ലെങ്കിൽ കർമാർത്ഥത്തിലായിരിക്കും. അത് അതിലായിരിക്കാൻ പാടില്ല. നതു ഭാവകർമ്മണോ, ഈ രണ്ടർത്ഥത്തിലും ആയിരിക്കാൻ പാടില്ല. നതു ഭാവകർമ്മണോ രാജന്യഹ, രാജൻ ശബ്ദത്തിൽ നിന്നെത്തു വന്നു. ഇവിടെ അപത്യ അർത്ഥമാണ്. തദ്ധിതത്തില് ഭാവകർമ്മങ്ങളിൽ തദ്ധിതം വരുന്ന ഇനി പഠിക്കുവോ? ഇത് അപത്യാർത്ഥത്തിലല്ലേ പഠിച്ചത്? തദ്ധിതം ഇനി അടുത്ത് വരും. ഗുണവചന ബ്രാഹ്മണാദിഭ്യ കർമ്മണിച്ച സൂത്രം ഇനി വരും. അത് ബ്രാഹ്മണ ശബ്ദത്തിൽ ബ്രാഹ്മണാദികളിൽ നിന്ന് ബ്രാഹ്മണാദി ഗണമാണ്. ആ ശബ്ദത്തിൽ നിന്ന് ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനും പ്രത്യേകം ഇരിക്കുന്നതാണ്. പത്യന്ത പുരോഹിതാദിഭ്യോ യക്, പത്യന്ത ശബ്ദങ്ങളിൽ നിന്നും പുരോഹിതാദി ശബ്ദങ്ങളിൽ നിന്നും യക്ക് വരും. അതിനി വരുന്നതാണ് ഈ സുബ്രഹ്മണ്യ എന്നൊക്കെ അങ്ങനെ വരുന്നതാണ്. സുബ്രഹ്മണ്യ എന്നുള്ളത് ബ്രഹ്മണ്യ സുബ്രഹ്മണ്യ എന്നൊക്കെ വരുന്നത്, അതൊക്കെ ഷെഞ്ഞ് വരുന്നത്. അതും തദ്ധിതമല്ലേ? തദ്ധിതം. യക്ക് വരാം, യത്ത് വരാം, ഷെഞ്ഞ് വരാം, അതിന്റെയൊക്കെ വ്യത്യാസങ്ങൾ വരും. ഇവിടെ ഇപ്പൊ വന്നത് യത്താണ്. അത് ഇവിടെ ഇപ്പൊ അപത്യാർത്ഥത്തിൽ വന്നു. ഇനി ഭാവകർമാർത്ഥത്തിൽ പ്രത്യേകമുണ്ട്. ബ്രാഹ്മണ്യം ഒക്കെ വരുന്ന ശബ്ദങ്ങൾ ഇപ്പൊ യകാരാദിയായ തദ്ധിതം പരമിരിക്കുമ്പോ ഇത് അന്യനാണ് പ്രതിഭാവം ഇരിക്കുന്നത്. നതു ഭാവകർമ്മണോഹോ, ഭാവാർത്ഥത്തിനും കർമാർത്ഥത്തിനും വരില്ല. രാജന്യ രാജ്ഞാപത്യം, രാജൻ ശബ്ദം, രാജൻ എത്തിയാ ശേഷിച്ചു ഭസഞ്ഞ യജിഭം നസ്തദ്ധ്യട്ടിലോകം പ്രാപ്തമാകുന്നു. ഏജ അഭാവകർമ്മണോഹോ പ്രകൃതിഭാവം വിധിച്ചു രാജന്യ രാജന്യ. ഈ ശബ്ദത്തിന്റെ പ്രത്യേകത എന്താണ്? രാജാവിന് സ്വന്തം ജാതി ജനിച്ച ഇതായിരിക്കും സന്താനമായിരിക്കുന്നു. രാജന്യ ഭാവകർമ്മത്തിൽ വരില്ല എന്നുള്ളതിന് രാജ്ഞ കർമ്മഭാവം വാ രാജ്യം എന്ന് വരും. രാജ്ഞ കർമ്മഭാവ വാ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജാവിന്റെ കർമ്മം അല്ലെങ്കിൽ രാജാവിന്റെ ഭാവം അതുകൂടെ കൊടുക്കേണ്ടതായിരുന്നു. കാരണം എന്നത് ഭാവകർമ്മണം എന്ന് പറയുമ്പോൾ പ്രത്യേക ഉദാഹരണം വേണ്ടേ? കൊടുത്തിട്ടില്ല. അപ്പൊ രാജ്യം എന്ന് വരും. രാജാവിന്റെ കർമ്മമാണ് രാജ്യം. അവിടെ എന്തുവരുന്നു? നതു ഭാവകർമ്മണോ. ഭാവാർത്ഥത്തിലും കർമാർത്ഥത്തിലും പ്രകൃതിഭാവം ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ സദ്യത ട്ടിലോകം വന്ന് രാജ്യം എന്ന് വരും. ജാതോ ഏവേദിക്കും, കാരണം രാജു ജാതാവ് ഏവേദി വാച്ചു എന്ന് പറഞ്ഞു. അതെന്താ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ അതിന്റെ നേരിട്ടുള്ള സമാധാനം എന്താണോ, എത്ത് പ്രത്യയം ജാതിയാണെങ്കിലേ വരത്തുള്ളൂ, അല്ലെങ്കിൽ ഔത്സർഗിക പ്രത്യയം വരും എന്നാണ് എന്റെ അർത്ഥം. ഔത്സർഗിക പ്രത്യയം ഏതാണ്? പ്രാഗ്ദീവ്യതോ അണ്ണം. ഇപ്പൊ രാജ്ഞ അപത്യം, രാജാവിന് വേറെ ഏതോ ഒരു ജാതിയിൽപ്പെട്ട സ്ത്രീയിൽ ഒരു സന്താനമുണ്ടായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ രാജശുശ്രാദ് എത്ത് വരത്തില്ല. വിനയോ പ്രാഗ്ദീവ്യതോ അണ്ണു വന്നിട്ട് രാജൻ അണ്ണു വരും. അപ്പോ ജാതോവേദി കിം എന്ന് പറയുന്നതിന്റെ സമാധാനം ഇതാണ്, ജാതിയിലാണെങ്കിൽ എത്ത് വരത്തില്ലെങ്കിൽ അണ്ണു വരും. ഇനി അണ്ണു വന്നാൽ വരുന്ന വിശേഷത്തിനാണ് അടുത്ത സൂത്രം. അതിന് വരും, അതടുത്ത് വരും. അന്ന് പ്രകൃതി അസ്യത അണിപരെ രാജനഹ ശുശുചിഹ. അന്നിന്റെ പ്രകൃതിഭാവം വരും അണ്ണ് പരമിരിക്കുന്നു. എന്നുവെച്ചാൽ രാജൻ ശബ്ദത്തിൽ നിന്ന് തസ്യാപത്യം അണ്ണ് വന്നു, രാജൻ ആ രാജന് പ്രകൃതിഭാവം വന്നു, രാജന രാജന. രാജനാന്നുള്ള ശബ്ദം കേട്ടാൽ മനസ്സിലാക്കിക്കോണം ഈ സന്തതി വശക്കേടാണ് എന്നും മനസ്സിലാക്കിക്കോണം. രാജാക്കന്മാർക്ക് പണ്ട് എന്തു ആകാം, അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കും. വേറെ ഏതോ ഒരു സ്ത്രീയിലുണ്ടായ സ്വന്തമാണ്. ഇനി ശുശ്ര ശബ്ദം കിടക്കുന്നു, രാജശുശ്ര എത്ത് നിന്ന് എന്തുവരുന്നു? സുതൃപോര ശുശ്ര ശബ്ദത്തിൽ നിന്ന് എത്തുന്നു. ശുശ്രസ്യ അപത്യം ശുശ്ര ങത്ത് ങസ് എത്ത് ശുശൂര യ ശുശൂര യ ബസഞ്ഞ ടീലോകം വരും. ഇവിടെ വരൂ എസ് ചെയ്തിച്ച പ്രകാരം എന്ത് ചെയ്യുന്നു? അകാരലോകം. ഇവിടെ ടിലോകമല്ല വിധിക്കുന്നു. ശുശിര അണ്ണെന്നിരിക്കുമ്പോൾ നസ്തല്ല പ്രവർത്തിക്കുന്നു, അതാണ് ടിലോകം ഇരിക്കുന്നു, മറ്റേ അകാരലോകമാണ്. ശുശ്രൻ എന്ന് പറയുമ്പോൾ ഭാര്യയുടെ അച്ഛനും ഭർത്താവിന്റെ അച്ഛനും രണ്ടുപേരും പരസ്പരം ശുശ്രന്മാരാണ്. മാതുലൻ എന്ന് പറയുമ്പോ അമ്മയുടെ സഹോദരൻ, വ്യത്യാസമുണ്ട്. മലയാളത്തില് അമ്മായിയച്ചെന്ന് പറയും, അമ്മായിയപ്പനെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അമ്മാവനെന്നും പറയും അല്ലേ. രണ്ടു കുട്ടികൾക്കും പറയാറുണ്ട്. മലയാളത്തിൽ പറയും ശരിയായ രീതി, മാതുലിനെയാണ് അമ്മാവനെന്ന് പറയുന്നത് ശരിക്കും. മലയാളത്തിൽ മാതുലിനെയാണ് പറയുന്നത്. ശുശ്രീയും പറയാറുണ്ട്. അതിന് ഓരോ ദേശത്ത് ഓരോ ജാതികളിലൊക്കെ വ്യത്യാസങ്ങളുണ്ട്, അങ്ങനെയുണ്ട്. കേരളത്തിലെ ഈ പ്രയോഗങ്ങളെല്ലാം ജാതിക്കനുസരിച്ചിട്ടാണ്. ഇവിടെ ഒരു ജാതിയാണെങ്കിലും സംഗതികളെല്ലാം ജാതിക്കനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും. ക്ഷത്രാദ്ഗഹ ക്ഷത്രിയ ജാതോ ഇത്യവ അവിടെയും അല്ല. ഈ രാജ്ഞോ ജാതോ വിവേദി വാച്ചു ഇവിടെ വീണ്ടും വന്ന് ജാതോ ഇത്യവ എന്താ ഈ ജാതി എന്നിങ്ങനെ നിർബന്ധിച്ചു പറയുന്നു? എന്താ എന്താ കാരണം? അന്നങ്ങനെയായിരുന്നു വാക്കുകൾ, അതിനനുസരിച്ചാണ് വന്നിരിക്കുന്നത്. അതിനനുസരിച്ചാണ് വാക്കുകൾ ഉണ്ടായിരിക്കുന്നത് അല്ലേ? അങ്ങനെ അതിനനുസരിച്ചാണ് വാക്കുകൾ ഉണ്ടായിരിക്കുന്നത്. ആ പ്രയോഗത്തിലുണ്ടായിരുന്നത് പ്രയോഗം അങ്ങനെയായിരുന്നു അന്ന്. അന്ന് ഇതൊക്കെ ജാതിക്കനുസരിച്ചാണ്. ജാതി എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇങ്ങനെ ഉണ്ടായിരുന്നുള്ളു ജാതി. ജന്മത്തിനനുസരിച്ച് ജാതി എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് ജാതി എന്നുള്ള കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയണല്ല. നിങ്ങൾ ഈ പറയുന്ന പോലെ കർമ്മവും ഗുണവും അനുസരിച്ചൊന്നും ജാതി ഒരു കാലത്തും ഉണ്ടായിട്ടില്ല, ഈ ചരിത്രത്തിലേ ഉണ്ടായിട്ടില്ല. ജാതി കലപ്പം എങ്ങനെ ജാതി ഉണ്ടെന്ന് പറയുന്നത്? ജാതി കലപ്പാണ് കൂടുതൽ അല്ല. ജാതിയെ അനുസരിച്ച് വേണം ഇത് തീരുമാനിക്കാനെന്നുള്ളതാണ്. ജാതി എന്ന് ജാതോ വിത്യവ എന്ന് പറയുമ്പോൾ അത് ജാതി എന്നുള്ളവിടെ അന്ന് ചോദ്യം ചെയ്യാത്ത ഒരു കാര്യമാണ്. ജാതി എന്ന് പറഞ്ഞാൽ അത് ജന്മം കൊണ്ടാണ്, അല്ലെങ്കിൽ ജാതി എന്ന് പറഞ്ഞാൽ ആൾക്കാർ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കില്ലേ? ജാതി എന്ന് പറഞ്ഞാൽ ഗുണകർമ്മങ്ങൾക്ക് അനുസരിച്ചാണെന്നൊക്കെ വ്യാഖ്യാനിച്ചു കളയത്തില്ല ഇന്നുള്ള ആൾക്കാർ ചെയ്യും പോലെ. അതിനും ഒരു കാര്യമുണ്ട്. അന്നങ്ങനെ തറപ്പിച്ച് പറയാൻ കാര്യം, അന്ന് ശൂദ്രന്മാരാരും പുസ്തകം എഴുതാറില്ല, സ്ത്രീകൾ എഴുതാറുണ്ട് ഇല്ല. അന്ന് 99% ഗ്രന്ഥങ്ങളൊക്കെ എഴുതുന്ന ബ്രാഹ്മണരാണ്. ശൂദ്രന്മാർ എഴുതാൻ തുടങ്ങിയപ്പോഴാണ് ജാതിയൊക്കെ മാറി തിരിഞ്ഞു വന്നത്. ജാതി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഞങ്ങളും അതാണെന്നൊക്കെ പറയാൻ തുടങ്ങിയ അതാണ്. അങ്ങനെ ഒരു ഏർപ്പാട് കണ്ടുണ്ടായിരുന്നില്ല. 99% ഗ്രന്ഥങ്ങളും എഴുതിയിരിക്കുന്നത് ബ്രാഹ്മണരാണ്. അപ്പോൾ അന്നത്തെ വ്യവസ്ഥിതി അതായിരുന്നു, അതനുസരിച്ച് എഴുതി. വ്യവസ്ഥിതി അതായിരുന്നു, ഒരു കാലത്ത് നിലനിരുന്ന വ്യവസ്ഥിതി. അതുകൊണ്ടാണ് എല്ലായിടത്തും ഇത് പറയുന്നത്. അതിപ്പോ പറഞ്ഞില്ലേ, അതിപ്പോ ഇങ്ങനെ പറയുന്നിടത്തും തന്തയാര് തള്ളയാര് എന്നൊക്കെ തിരക്കി തിരക്കി പോയി കഴിഞ്ഞാൽ ആകെ ഗുരുമാരാണോ? ആരൊക്കെ അതൊക്കെ തീരുമാനിക്കും. പിന്നെ പൊതുവെ സമൂഹത്തിൽ അങ്ങനെ എങ്ങനെ ഈ പറയുന്നതൊക്കെ ഉണ്ടല്ലോ വ്യാകരണത്തിൽ പറയുന്നത്. എന്ന് പറയുന്നത് പഴയകാലത്തെ ചരിത്രം പഠിക്കുന്നതിന് ചരിത്രകാരന്മാരെല്ലാം ആശ്രയിച്ച ഒന്നാണ് ഈ വ്യാകരണം, പാണിനിയുടെ വ്യാകരണം. പാണിനിയുടെ വ്യാകരണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചരിത്ര ഗ്രന്ഥങ്ങൾ വരെ ഉണ്ട്, ഹിന്ദിയിലുണ്ട്. വ്യാകരണത്തിന്റെ പാണിനിയുടെ നിയമങ്ങളനുസരിച്ച് എങ്ങനെയായിരുന്നു പുരാതന ഭാരതം, ആ കാലഘട്ടത്തിലുള്ള ഭാരതം എന്ന് വെച്ചാൽ BC എന്ന് പറയുന്നു പാണിനി എഴുതിയത്. അല്ലെങ്കിൽ അതിനോട് അടുപ്പിച്ച് AD അടുപ്പിച്ച് അപ്പോ അത് പറയുന്നത് അന്നത്തെ ചുറ്റുപാടുകൾ മനസ്സിലാക്കിയ ഒരാള്, അതാണ് ഈ പറയുന്നത്. അതുകൊണ്ട് തന്നെ നോക്കുക, ഈ അപത്യം വരുമ്പോ എവിടെയെങ്കിലും സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ടോ? എവിടെയെങ്കിലും സ്ത്രീയുടെ അപത്യം എന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും ഒരു ശബ്ദമുണ്ടോ? അപൂർവമുണ്ട്. ഇനിയിപ്പോ വരും, അത് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വരും. കൂടുതലും വരുന്നത് പുരുഷന്മാരെ വെച്ചിട്ടാണ്. എന്ന് ചെയ്ത് കണക്കാക്കിയിരുന്നത് പുരുഷന്മാരുടേതനുസരിച്ചാണ് ഇട്ടാണ് ഇത് കണക്കാക്കിയിരുന്നത്. സ്ത്രീയുടെ ഇത് വെച്ച് കണക്കാക്കുന്ന അപൂർവം. അത് വിനത എന്ന് പറയുന്നതന്നെ മനുഷ്യ സ്ത്രീയല്ല, അല്ലേ? അപൂർവ സ്ഥലങ്ങളിലേ ഉള്ളൂ. എന്നാലും കുലവും ഗോത്രവും കണക്കാക്കിയിരുന്ന മുഴുവൻ പുരുഷന്മാരുടെ ഇതനുസരിച്ചിട്ടാണ്. അപ്പൊ വ്യാസനെ ബ്രാഹ്മണൻ എന്ന് പറയാൻ എന്താ കാരണം? വ്യാസന്റെ അച്ഛനെ ബ്രാഹ്മണൻ ഇനി തള്ള. കാരണം അന്ന് ഈ തള്ളമാർക്ക് യാതൊരു ലൈസൻസും ഇല്ല, എവിടെയും ഉണ്ടാകുന്ന സന്താനങ്ങൾ. പുരുഷന്മാർക്കാണ് ലൈസൻസ് ഉള്ളത്. അപ്പൊ പിന്നെ ഗോത്രം എന്തനുസരിച്ച് കണക്കാക്കാൻ പറ്റൂ? പുരുഷന്മാർ പൊതുവെ അങ്ങനെ കണക്കാക്കിയിരുന്നു. ഏത് പുരുഷനും ഏത് സ്ത്രീയും സ്വന്തമാണ്. അപ്പൊ സ്ത്രീക്ക് അനുസരിച്ച് കണക്കാക്കാൻ പറ്റൂ? അതിന് ജാതി മതമൊന്നും ഈ ഒരു കാര്യത്തിലില്ല. സന്താനം ഉണ്ടാകുന്ന കാര്യത്തിൽ ജാതി മതമൊന്നും പരാശരന് സത്യവതിയിലുണ്ടായാലും പരാശരൻ ബ്രാഹ്മണനായെങ്കിൽ അത് തന്നെ. ഇനി പരാശരന്റെ അച്ഛന് പറയ സ്ത്രീയിലുണ്ടായാലും അയാൾ ബ്രാഹ്മണനാണെങ്കിൽ പരാശരൻ ബ്രാഹ്മണൻ തന്നെ. അങ്ങനെയാ പോകുന്നു താഴോട്ട്. അതുകൊണ്ട് പിന്നെ വ്യാസനെ കുറിച്ചൊന്നും കൂടുതൽ ചോദിക്കേണ്ട കാര്യമില്ല. ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. ഇതിന്റെയൊക്കെ സ്വാതന്ത്ര്യം ആർക്കാ ഉള്ളത്? സന്താന ഉത്പാദനത്തിനുള്ള സ്വാതന്ത്ര്യം പുരുഷനേ ഉള്ളൂന്ന്. സ്ത്രീ എന്ന് പറയുന്ന ഭോഗ ഉപകരണമാണ്. പിന്നെ അത് കൂടുതലൊന്നും പറയാതിരിക്കുന്ന നല്ലത്. ക്ഷത്രാഖ എന്ത് പറയുന്നു? ക്ഷത്ര ശബ്ദത്തിൽ നിന്ന് ഖപ്രത്യം. ജാതവിദ്യ അവിടെയും ജാതി. ക്ഷത്ര എന്ന് പറയുന്ന എന്തോ അതിൽ നിന്നുണ്ടായതാണ് ക്ഷത്രിയൻ. അത് പിന്നെ ഇങ്ങനെ പരമ്പരയായിട്ട് വരുന്നു. ക്ഷത്രിയന്റെ പേരാണ് ക്ഷത്ത എന്ന് പറയുന്നത്. ഇവിടെ ക്ഷത്ര, ക്ഷത്ര ശബ്ദം. ഖ വന്നു കഴിഞ്ഞാൽ സൂത്രം വരുന്നു അയനീയ അയനീന. ബാക്കി പ്രത്യാധീന എന്തോന്നു ഖ ഇവിടെ വന്നു. ക്ഷത്ര എസ് ജി ആകാരം ലഭിച്ചപ്പോ എന്ത് ചെയ്തു? ക്ഷത്രിയ, ക്ഷത്രിയ ജാതവിദ്യ. ക്ഷാത്രരന്യത്ര. ഇനി ക്ഷത്ര ശബ്ദത്തിൽ നിന്ന് ജാതിയിലല്ല വേറെ ഏതോ ഒരു സ്ത്രീയിൽ സന്താനം ഉണ്ടായിക്കഴിഞ്ഞാൽ ക്ഷാത്രി എന്തു വരുന്നു? അത ഇഞ്ഞു വരുന്നു. എസ് ജി ആകാരം ലഭിച്ചു ക്ഷാത്രി. അന്യത്ര എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അന്യത്ര ജാതവും. സ്വന്തം ജാതിയിലല്ല വേറെ ജാതി. രേവത്യാദിഭ്യഷ്ടക്. രേവത്യാദിഭ്യഷ്ടക്. രേവത്യാദി ഗുണത്തിൽപ്പെട്ട ശബ്ദങ്ങളിൽ നിന്ന് എന്ത് വരുന്നു? ഠക്ക് വരുന്നു. ഈ ഇത് എന്താണ്? അല്ല, അപ്പൊ ഇത് നേരത്തെ വന്നില്ല, വന്നോ? അവിടെ വന്നോ? അവിടെ വന്നില്ല. അവിടെ വന്നിരിക്കുന്ന സാധനം വേറെയാണ്. അതുകൊണ്ട് അത് നാലാമത്തെ വന്നു, ഇത് രണ്ടാമത്താണ്. ഇപ്പോ ഠക്കില് കിത്തായി ബാക്കി അകാര ഉച്ചാരണം നടത്താൻ ശേഷിക്കുന്ന എന്താണ്? ഠ എന്നിരിക്കും. പറയുന്നു ഠസീക അംഗാത്പരസ്യോ ഠസ്യകാദേശസ്യ ഇവിടുത്തെ അംഗം ഏതാണ് രേവതി അതിൽ നിന്ന് എന്ത് വരുന്നു ഠന് ഇക്ക് വരുന്നു ഇക്ക് നേരത്തെ ഒരു അകാരം അവിടെ ഉണ്ടായിരുന്നത് പോയി എന്തുകൊണ്ട് ഉച്ചാരണം നടത്തും ഇനി ഒരു അകാരം അവിടെ ഇരിപ്പുണ്ടേത് എങ്ങനെ രേവത്യാദിഭ്യോ ഠക്ക് വന്നു അതെങ്ങനെ വരും ഇക്ക വന്നില്ല ഇക്ക വരുന്നു അത് ഠക്കിലെ തകാര ഈ തകാര ഉച്ചാരണം നടത്തും ശേഷിക്കുന്ന ഇക്ക ഠായിലകാരമാണ് ഉച്ചാരണം നടത്താൻ പോയത് അപ്പൊ ഇക്ക വന്നു കാരണം കിത്ത് നേരത്തെ ഉണ്ടല്ലോ കിത്ത് നേരത്തെ തന്നെ ഉണ്ടല്ലോ ഠക്ക് വന്നപ്പോ അപ്പൊ ഇക്കയാ വരുന്നു ഇക്കല്ല ഇക്ക ബസഞ്ഞ ആദിവൃത്തി വന്നു കിത്തായുണ്ട് ഠക്ക് കിത്തായുണ്ട് ആദിവൃത്തി വന്നു ഇകാരം പോയി ഇക്ക രൈവതിക പ്രാദേശിക സ്വത്വത്തിൽ രൈവതിക എന്നാ ഠക്കിലെ അകാര ഉച്ചാരണാർത്ഥമാണെന്നും അല്ലെന്നും രണ്ടു പക്ഷമുണ്ട് ഉച്ചാരണാർത്ഥം എടുത്താൽ മതി അതാണ് സാർവത്രികമായി അംഗീകരിച്ചിരിക്കുന്നത് അപ്പൊ ഠിക്ക് എന്ത് വരുന്നു ഇക്ക വരുന്നു പിന്നെ അതിൽ അകാര ഉച്ചാരണാർത്ഥം അല്ല അപ്പൊ ഇക എന്നിരിക്കുന്നു അപ്പൊ രീല ഇകാരത്തിന് ആദിവൃത്തി ഒന്ന് രൈവത്ത് ഈ ഇക ഒന്ന് വെച്ച് രൈവതിക രേവതീയാഹ അപത്യം രേവതി ങസ് ഇക ആദിവൃത്തി എസ് എജ് ഐകാരിൽ വെച്ച് രൈവതിക രൈവതിക സമീകാന്ന് വിസർഗം വന്ന കാരണമാണോ കായിലെ അകാരം ഉച്ചാരണാർത്ഥം അല്ല എന്ന് പറയുന്നത് ഈ കായിലെ അകാര ഉച്ചാരണാർത്ഥം അല്ല എന്ന് പറയുന്നത് വിസർഗത്തോടുകൂടി ഇത് ആദേശം അത് പറഞ്ഞുകൊണ്ടാണോ ഇക്കഹ എന്ന് പറഞ്ഞുകൊണ്ടാണോ ഏതിലെ കായിലെ ഇക്ക എന്നുള്ളതിലെ കായലുള്ള അകാരം ഉച്ചാരണാർത്ഥം അല്ല എന്ന് പറയാൻ കാരണം ഉച്ചാരണാർത്ഥം അല്ലെന്ന് വെച്ചാൽ അതാ പ്രത്യേകമാണ് അതാണ് വിധിച്ചിരിക്കുന്നത് അത് ഈ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാവുള്ളൂ അല്ലെ ഉച്ചാരണാർത്ഥം എന്ന് പറയുന്നത് വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കും അല്ലെങ്കിൽ അത് അവിടെ ഉള്ളതാണ് വ്യാഖ്യാനത്തിൽ നിന്നേ മനസ്സിലാക്കാൻ പറ്റും പക്ഷെ ഠക്കിനെ സംബന്ധിച്ച് രണ്ട് പക്ഷമാണ് ഠനാണോ ഠാക്കാണോ വർണ്ണപക്ഷവും സംഘാതപക്ഷവും ഠ എന്ന് പറഞ്ഞാൽ അത് വർണ്ണപക്ഷം ഠ എന്ന് പറഞ്ഞാൽ സംഘാതപക്ഷം രണ്ടായാലും പിന്നെ പരത്തിലെ ഇക്ക വരുമ്പോൾ ആലോചിക്കുന്നത് രണ്ടായാലും ശരി വർണ്ണപക്ഷമാണെങ്കിൽ ഠന് വരും സംഘാതപക്ഷമാണെങ്കിൽ ഠാക്കി വരും രണ്ടായാലും രൂപവേദി തന്നെ ഇക്ക തന്നെ വരുന്നു പ്രയോജനമൊന്നുമില്ല അങ്ങനെ രണ്ടു പക്ഷം വിശദമായിട്ട് ബൈമിയിൽ കൊടുത്തിട്ടുണ്ട് രണ്ടു പക്ഷത്തിന്റെയും പ്രത്യേകത ജനപദ ശബ്ദ ക്ഷത്രിയാത് അന്യ പറയുമ്പോ സംഘാതപക്ഷമായിട്ടല്ലേ എടുക്കാൻ പറ്റൂ അല്ലെങ്കിൽ എന്ന് പറയണ്ടേ അല്ല ഉച്ചാരണമായിട്ട് അകാരം വെച്ചിട്ട് അതിന്റെ ഷഷ്ടി അകാരം ഉണ്ടായിരുന്നാ മതി അത് ഉച്ചാരണാർത്ഥമാകാം അല്ല വർണ്ണവുമാകാം സംഘാതുമാകാം ജനപദ ശബ്ദ ക്ഷത്രിയാത് അന്യ ജനപദ ക്ഷത്രിയ വാചകാത് ശബ്ദാത് അന്യ സ്യാത് അപത്യ അത് തന്നെ അതിന്റെ വൃത്തി ശരിക്കല്ല എഴുതിയിരിക്കും ജനപദ ശബ്ദ ക്ഷത്രിയ വാചകാത് ശബ്ദാത് അങ്ങനെയാണ് ബാക്കിയുള്ളിടത്ത് മുഴുവൻ എഴുതത്തില്ല ഒരു പദം ലാഭിക്കാമെങ്കിൽ അത് അവിടെ ലാഭിക്കും ജനപദ ശബ്ദങ്ങൾ എന്ന് വെച്ചാൽ ജനപദം എന്ന് പറയുന്നത് ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങൾ പഴയകാലം ജില്ല എന്ന് വേണമെങ്കിൽ പറയാം. ജനപദ ശബ്ദങ്ങളെല്ലാം പൊതുവെ ബഹുവചനത്തിലാണ് ഉപയോഗിക്കേണ്ടത്, ഏകവചനത്തിലല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ശബ്ദം ജനപദവാചകമായി ഉപയോഗിക്കുന്നു, ക്ഷത്രിയന്റെ വാചകമായിട്ട് ഉപയോഗിക്കുന്നു, രണ്ടിനും ഒറ്റ ശബ്ദം. അതായത് ജനപദം സ്ഥലത്തിന്റെ പേരായിട്ട് ഉപയോഗിക്കും, പഞ്ചാലാഹ എന്ന് പറയും. ക്ഷത്രിയന്റെ ശബ്ദമായിട്ട് ഉപയോഗിക്കും പഞ്ചാലഹ എന്ന് പറയും. അങ്ങനെയുള്ള ശബ്ദങ്ങളുണ്ട്. ഇത് 68 ഇവിടെ മുന്നിൽ വരുന്ന പ്രത്യേകങ്ങൾക്കെല്ലാം തദ്രാജ സംജ്ഞയുണ്ട്. അടുത്തൊരു സൂത്രം വരും തേ തദ്രാജ. അപ്പോൾ തദ്രാജ എന്ന് വെച്ചാൽ ഈ ശബ്ദങ്ങളെല്ലാം രാജാവിന്റെ പേരുമാണ്. അതുകൊണ്ടാണ് എന്നെ തദ്രാജ അന്വർത്ഥ സംജ്ഞയാണ് തദ്രാജ. തദ്രാജസ്യ ബഹുഷു തേനൈവ അത്രിയ എന്ന് പറഞ്ഞതിനെ അടുത്ത് ലുക്ക് വിധിക്കും, അതിനു വേണ്ടിയിട്ടാണത്. അപ്പോൾ ഈ ശബ്ദങ്ങൾക്കെല്ലാം ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ അല്ലാത്ത ശബ്ദം ഇടയ്ക്ക് വരും പൊതുവെ. എങ്ങനെയാണോ അത് ദേശത്തിൻ്റെ പേരായിരിക്കും, ക്ഷത്രിയന്റെയും പേരായിരിക്കും. അങ്ങനെയുള്ള ശബ്ദങ്ങളിൽ നിന്ന് അപത്യാർത്ഥത്തിൽ അഞ്ഞ് വരും. ഇതൊരു പൊതുസൂത്രമാണ്. ഏതെല്ലാം ശബ്ദങ്ങൾ സ്ഥല ത്തിന്റെ പേരായും രാജാവിന്റെ പേരായും വരുന്നു, അതിൽ നിന്നെല്ലാം അപത്യാർത്ഥത്തിൽ 5 പ്രത്യയം വരും. അപ്പൊ ഈ പ്രത്യയങ്ങളെല്ലാം തദ്രാജ പ്രത്യയങ്ങളെന്ന് വരും. പഞ്ചാലാഹ അത് വിഗ്രഹിക്കുന്ന എങ്ങനെ? പഞ്ചാലസ്യ അപത്യം, പഞ്ചാലസ്യ അപത്യം, പഞ്ചാലഹ പഞ്ചാലസ്യ അപത്യം. പഞ്ചാല ശബ്ദമാണോ ഇവിടെ ജനപദത്തെയും രാജാവിനെയും കുറിക്കുന്നു എന്ന് പറഞ്ഞത്? അതാണ് പഞ്ചാലാഹ എന്ന് ഞാൻ പറഞ്ഞത്. പഞ്ചാലാഹ എന്ന് പറഞ്ഞാൽ അത് സ്ഥലത്തിന്റെ പേരാണെങ്കിൽ പഞ്ചാലാനാം രാജാ എന്ന് വിചാരിക്കുന്നു. സ്ഥലത്തിന്റെ പേര് പറയുമ്പോൾ എന്ത് വരുന്നു? പഞ്ചാലാനാം രാജ. അപത്യാർത്ഥത്തിൽ വരുമ്പോൾ എങ്ങനെ വിചാരിക്കും? പഞ്ചാലസ്യ അപത്യം, പഞ്ചാല പഞ്ചാലസ്യ. പിന്നെ പാഞ്ചാല ശബ്ദത്തിന്റെ രൂപം പോവും, അത് വേറെ. അതിന്റെ അർത്ഥം തന്നെയാണല്ലേ. എങ്ങനെ? പാഞ്ചാലദേശം എന്ന് പറയില്ലേ? ഏ പഞ്ചാലദേശം എന്നല്ലോ, സാധാരണ പാഞ്ചാലദേശം എന്നാണല്ലോ കേൾക്കാറ്. അത് പിന്നെ ആ ശബ്ദത്തിൽ നിന്ന് വേറെ പ്രത്യയങ്ങളും വരാം. തസ്സീതം തത്രഭവ ഇങ്ങനെയൊക്കെയുള്ള തസ്സംബന്ധിയായ അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും വരാം. അതിന് വേറെയും പ്രത്യയം വരാം. അപൂർവം ചില സ്ഥലങ്ങളിൽ മാത്രമേ അതേ തത്വപ്രത്യം വരാൻ പാടില്ലാതെ. ശൈഷികാ മതുബർത്ഥിയോ ശൈഷികോ മതുബർത്ഥിയോ സ്വരൂപപ്രത്യോനേഷ്ട സന്നന്ദന സനിഷ്യതി, ഇങ്ങനെ ചില നിയമങ്ങളുണ്ട്. അതിനി വരുമ്പോൾ വരും സന്നന്ദത്തിൽ നിന്ന് പിന്നെ സന്ന വരാൻ പാടില്ല. ശൈഷികപ്രത്യയങ്ങളിൽ നിന്നും മതുബർത്തിക പ്രത്യയങ്ങൾ വരാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ചില ഇത് ഒഴികെ ബാക്കിയുള്ളിടത്ത് വീണ്ടും പ്രത്യയം വന്നിട്ട് അതേ അർത്ഥം തന്നെ വീണ്ടും അർത്ഥങ്ങളിൽ മാറ്റം വരും. ഇനി സ്വാർത്ഥത്തിൽ വരാം, മാറ്റമൊന്നും വരത്തില്ല. ഇനി പ്രത്യേകം വന്നിട്ട് ലുക്ക് വിധിക്കാം, രൂപത്തിൽ മാറ്റം വരത്തില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. പ്രയോഗത്തിൽ എന്താണോ അർത്ഥം അതങ്ങ് സ്വീകരിക്കുക, അതിൻ്റെ നിയമം എന്തെന്ന് കണ്ടുപിടിക്കുക, അതാണ് ഇതിൻ്റെ ഉപയോഗം. അല്ല ഇത് വെച്ചാലും ഒരു ശബ്ദം സിദ്ധിക്കുന്ന രീതിയല്ല ഇത്. ഇന്ന ശബ്ദത്തിൽ നിന്ന് ഇന്ന പ്രത്യേകം ഒന്ന് ഇന്ന ശബ്ദം ഉണ്ടായി എന്നല്ല പറയുന്നു. വ്യക്രിയന്തേ വിത്പാദ്യന്തേ ശബ്ദാഹ നതു ക്രിയന്തേ അനേന ഇതി വ്യാകരണം. അതാണ് വ്യാകരണം എന്ന് പറയുന്നത്. ശബ്ദത്തെ വിത്പാദിപ്പിക്കുകയാണല്ല, ശബ്ദത്തെ ഉണ്ടാക്കുന്നില്ല. അതുകൊണ്ട് എവിടെയെങ്കിലും കണ്ടുകഴിഞ്ഞാൽ അതിന്റെ വ്യക്തി കണ്ടുപിടിക്കുക. അത്ര ഇവിടെ പഞ്ചാല ശബ്ദം പഞ്ചാലസ്യ അപത്യം എന്ന് വിഗ്രഹിക്കണം, അല്ലെങ്കിൽ പഞ്ചാലാനാം രാജ. ബഹുവനത്തെ വിഗ്രഹിച്ചതിന്റെ അർത്ഥം അത് ദേശവാചിയാണ്. ഏകവനത്തെ വിഗ്രഹിച്ചതിന്റെ അർത്ഥം അത് രാജാവിനെ കുറിക്കുന്ന ശബ്ദമാണ്. അപത്യ അർത്ഥത്തിനും വരുന്നു, അവിടുത്തെ രാജാവ് എന്നുള്ള അർത്ഥത്തിനും വരുന്നു. ഈ പാഞ്ചാല രാജാവായല്ലോ, ഇനി പാഞ്ചാല രാജാവിന്റെ രാജ്യം എന്ന് വരുമ്പോൾ വീണ്ടും പാഞ്ചാല എന്ന് വരും. അങ്ങനെയൊക്കെ വരാം. അതുകൊണ്ടാണ് പറയുന്നത് തദ്ധിത മൂഢ വൈയാകരണ. വൈയാകരണം കൊടുത്തിരിക്കുന്ന വലിയൊരു പട്ടമാണ്. എന്താണോ തദ്ധിത മൂഢ വൈയാകരണ, വ്യാകരണം മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും തദ്ധിതത്തിൽ എവിടെയൊക്കെ ഏതൊക്കെ പ്രത്യേകം എങ്ങനെയൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ വൈയാകരണൻ മൂഢനാകും. വൈയാകരണം മൂഢനാക്കാൻ പറ്റിയ സ്ഥലം ഇതാണ്. കൃതന്ധത്തിലൊക്കെ ഒരുവിധം പിടിച്ചിരിക്കാം, തദ്ധിതം വരുമ്പോൾ ആകെ പ്രശ്നമാണ്. ഇത്ര ഓർത്തു വയ്ക്കണ്ടേ, ഉസ്രങ്ങളും അപവാദങ്ങളും അത് ഇനിയും അത് എല്ലാം പോട്ടെ, എല്ലാം സഹിക്കാം. തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ ഗണങ്ങളാണ്. ഈ ഗണങ്ങൾ മനഃപ്പാഠം ചെയ്തു വയ്ക്കണ്ടേ. രേവത്യാദിഭ്യഷ്ടൊക്കെ രേവത്യാദി ഏതെന്നറിയണ്ടേ. ഇനി അത് പഠിച്ചു വെച്ചാലും ഗുണമില്ല. എന്തുകൊണ്ട്? ആകൃതി ഗണമായോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ. പിന്നെ മൂഢനാകാതെ എങ്ങനെയിരിക്കും എന്ന് വിചാരിച്ച് പ്രയോജനമില്ല. നല്ല ഒരു സാമാന്യ ജ്ഞാനം ഉണ്ടാകുന്നു. പിന്നെ വൈയാകരണന്മാർ ഇതൊക്കെ കൈകാര്യം ചെയ്യും. അവരെന്ത് ചെയ്യും? ഇതെല്ലാം ഹൃദ്യസ്ഥമാക്കി വയ്ക്കും. സാധാരണക്കാർക്ക് അതത്ര എളുപ്പമാണ്. നമുക്ക് മൊത്തത്തിലൊരു ഇത് കിട്ടും, ആ ഇതിങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നു. കൃത്യമായിട്ട് ഏത് ശബ്ദത്തിനും ഒരു സമാനം പറയുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്, എളുപ്പമുള്ള കാര്യമാണ്. അങ്ങനെയുള്ള വൈയാകരണന്മാരും ഇന്നില്ല, വളരെ അപൂർവത്തിൽ അപൂർവമാണ്. ഈ വ്യാകരണത്തിന്റെ ഘടന തന്നെ പുസ്തകം വായിച്ച് പഠിക്കുന്ന ഒരു രീതിയല്ല അത്. പിന്നെയോ എല്ലാം ഹൃദ്യസ്ഥം എന്നുണ്ട്. സൂത്രം ഹൃദ്യസ്ഥമാക്കാവുന്നതാണ്. ഈ വ്യാഖ്യാനങ്ങൾ എഴുതിയിരിക്കുന്ന എല്ലാ ആൾക്കാരും പണ്ട് ഹൃദ്യസ്ഥമാക്കിയിട്ട് എഴുതിയവരാണ്. ഇന്നതൊക്കെ നടക്കുന്ന കാര്യമാണ്. വേറൊന്നും പഠിക്കാൻ എൻ്റെ കുട്ടിക്കാലത്തെ നാക്ക് തിരിഞ്ഞു തുടങ്ങുമ്പം തന്നെ ഇത് വേദം ചൊല്ലിക്കും പോലെ ചൊല്ലിച്ച് പഠിപ്പിക്കും. അപ്പം ആറ് അഞ്ച് ആറ് വയസ്സാകുമ്പം തന്നെ വ്യാകരണം മുഴുവൻ കണ്ടസ്ഥമാകും. പിന്നെ പഠിച്ചാൽ മതിയല്ലോ. അപ്പോൾ എല്ലാം യാന്ത്രികമായിരുന്നു അന്നത്തെ കാലത്ത്, അതൊക്കെ നടക്കും. പക്ഷെ ഇന്ന് പ്രയോജനമില്ലെന്നല്ല, നമുക്ക് മനസ്സിലാകും. ഇത് പഠിച്ചു വരുമ്പം ഭാഷയുടെ ഒരു കിടപ്പും കുറേ കാര്യങ്ങൾ മനസ്സിലാകും, ഇല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. അതുകൊണ്ടാണ് പിൽക്കാലത്ത് കോശങ്ങളും മറ്റും ഉണ്ടായത്. പിന്നെ ഏതെങ്കിലും സംശയം വന്നാൽ കോശം നോക്കുക, അവിടെ സമാനം കാണും. ഇവിടെ ശബ്ദകൽപ്പത്തിനും എല്ലാം ഉണ്ടാ ലൈബ്രറിയിലുണ്ടാ യൂണിവേഴ്സിറ്റി ലൈബ്രറിയിലുണ്ട്? ഉണ്ടാ ഇവിടെ ഇല്ല, ഇവിടെ അറിയില്ല. ഇവിടെ നമ്മുടെ കോളേജ് ആശ്രമ ലൈബ്രറിയിൽ ഇല്ലാന്നോ? ഇവിടെ അക്ഷര വിരോധികളല്ലേ. അപ്പൊ പിന്നെ ഇവിടെ അതിന്റെ ആവശ്യമില്ല, വാങ്ങി വയ്ക്കണം. ഒന്നുമില്ലെങ്കിൽ റെഫർ ചെയ്യാം. അതിൻ്റെ അകത്ത് മുഴുവൻ ബാലമനോരമയും ബാലഭൂമിയാണ്. കുറച്ച് നല്ല പുസ്തകങ്ങൾ വാങ്ങി വയ്ക്കണം. പുസ്തകം ഒരുപാടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഒരു ദിവസം കയറി നോക്കി, ഉപയോഗമുള്ള പുസ്തകങ്ങളൊന്നുമില്ല. അതെല്ലാം വാങ്ങി വയ്ക്കണം. റെഫറൻസിനെങ്കിലും ഉപയോഗിക്കാം. അമരകോശത്തിന്റെ വ്യാഖ്യാനം രാമാശ്രമി ഉണ്ടോ? രണ്ടു പോളിയായിട്ടുണ്ട്. പക്ഷെ അത് തൊടാൻ പറ്റില്ല, പേപ്പർ കീറി വരും, ഒടിഞ്ഞു വരും. ഇപ്പൊ കിട്ടും പുസ്തകം, റഫറൻസിന് വേണ്ടിയുള്ള പുസ്തകങ്ങളാണ്. അങ്ങനെയുള്ള പുസ്തകം വെച്ച് ആർക്കെങ്കിലും തുറന്നു നോക്കാൻ പറ്റും. അത് ഞാനിവിടുന്ന് ഒന്ന് രണ്ട് പുസ്തകം എടുത്തോണ്ട് പോയി, ഒന്നും വായിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടല്ല, ഇവിടെ ഈ മനുഷ്യരാരും പുസ്തകം വായിക്കാത്തതുകൊണ്ടല്ല, പുഴുവുണ്ടല്ലോ. എന്താണ് പുസ്തകം തന്നെ അതാ വായിക്കുന്നത്, ആരും തുറന്നു നോക്കാറില്ല. അതുകൊണ്ട് പുസ്തകങ്ങൾ, പഴയ പുസ്തകങ്ങൾ, നല്ല പുസ്തകങ്ങളെല്ലാം അതിൻ്റെ അത് കേരളത്തിൻ്റെ ഇന്ത്യയുടെയൊക്കെ ഭൂപടമാണ്. തിന്ന് തിന്നത് ഭൂപടം വരച്ചിരിക്കുകയാണ്. ഒരു പുസ്തകം വായിക്കാൻ പറ്റത്തില്ല, ആരും തുറന്നു നോക്കത്തില്ല. കുറെയൊക്കെ വളരെ പഴയ പുസ്തകങ്ങളാണ്. ഈ പുസ്തകങ്ങളെല്ലാം 100 വർഷമൊക്കെ പഴക്കമുള്ള പുസ്തകങ്ങളാണ്. ഇങ്ങനെയുള്ള പല പുസ്തകങ്ങളും 100 വർഷം പഴക്കമുള്ള ആരും സംഭാവന ചെയ്തതാണ്. അതെ, അതുപോലെ തന്നെ വീടുകളിൽ പഴയ ആൾക്കാർ ഉപയോഗിക്കും, പിന്നീട് ഉപയോഗിക്കുന്ന ആൾക്കാർ എല്ലാം വരുമ്പോൾ അവർ ആശ്രമത്തിൽ, അവരൊക്കെ ധാരണ ആശ്രമത്തിൽ ചെന്ന് ഇതൊക്കെ ആൾക്കാർ വായിക്കുമെന്നാണ് സംഭാവന ചെയ്യുന്നത്. അങ്ങനെയുള്ള പുസ്തകങ്ങളൊന്നുമില്ല, അത് വാങ്ങി വയ്ക്കുന്നതല്ല. നിങ്ങൾക്ക് റെഫറൻസിന് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെങ്കിലും കുറച്ച് നല്ല സംസ്കൃത പുസ്തകങ്ങൾ വാങ്ങി വെക്കണം. അമൃതദർശനത്തിന്റെ എച്ച്ഒഡി കുറെ ശ്രമിക്കുന്നുണ്ട്. അമൃതദർശനത്തിന്റെ എച്ച്ഒഡി ശ്രമിക്കുന്നുണ്ട്. അതായത് ഈ ചൗക്കമ്പയുടെയും ഇവരുടെയൊക്കെ കാറ്റലോഗ് വാങ്ങിയിട്ട് അതിൽ നിന്ന് നല്ല ബുക്കുകൾ കുറെ സെലക്ട് ചെയ്തു. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി, സമ്പൂർണാനന്ദ സംസ്കൃത വിദ്യാലയം, ഇവർക്ക് കുറെ ബുക്കുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. തിരുപ്പതി നല്ല ബുക്കുകളുണ്ട്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഗുജറാത്തിൽ ചില യൂണിവേഴ്സിറ്റികൾ സംസ്കൃതത്തിലെ ബുക്കുകൾ, അത് നല്ല ബുക്കുകളുണ്ട്. ഭാവിയിൽ ആർക്കെങ്കിലും ഉപയോഗിക്കും. നമുക്കെന്ന് വെച്ചാൽ പുസ്തകങ്ങളിൽ നിന്നൊന്നും ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, റഫറൻസിന്. അതാണ് ഈ ബുക്കുകളുടെ ഉപയോഗിക്കുന്നത്. ആരോ ഇതൊക്കെ പഠിക്കുന്നു. ഇപ്പൊ ജനപഥ വാചക ശബ്ദങ്ങളിൽ നിന്നും ക്ഷത്രിയ വാചക ശബ്ദങ്ങളിൽ നിന്നും അപത്യ അർത്ഥത്തിൽ വരുന്നു. അപ്പൊ പഞ്ചാലാന അപത്യാണെങ്കിൽ പഞ്ചാലസ്യ അപത്യാണെങ്കിൽ പഞ്ചാലാനാം രാജ എന്ന് വിഗ്രഹിക്കുമ്പോൾ എന്ത് വരുന്നു? അഞ്ഞ് പ്രത്യയം വരുന്നു. എസ്യജ അകാരണിക്കുന്നു. അപത്യാർത്ഥത്തിലെങ്കിൽ നക്സിനല്ലു. രാജാർത്ഥത്തിലാണെങ്കിൽ ആമിന്. ആദിവൃദ്ധി വരുന്ന എസ്ജ ആകാരം ലോപിക്കുന്നു. പഞ്ചാലഹ എന്ന് പറയുന്നു. ക്ഷത്രിയ സമാന ശബ്ദ ജനപദ തസ്യ രാജന്യ അപത്യവത്. ക്ഷത്രിയ സമാന ശബ്ദ ജനപദ തസ്യ രാജന്യപത്യവത്. പഞ്ചാലാനാം രാജ പഞ്ചാലഹ പൂരോ രൺ വക്തവ്യ പൗരവ ഇവിടെ ഒരു വാർത്തയും കൂടെ വന്നിട്ടുണ്ട്. എന്താണോ ക്ഷത്രിയ സമാന ശബ്ദാത് ജനപദ തസ്യ രാജനെ അപത്യവത്. ക്ഷത്രിയ സമാന ശബ്ദമായിരിക്കണം ജനപദത്തിൽ എന്നാണ്. എന്നുവെച്ചാൽ രണ്ടുപേർ ശബ്ദമായിരിക്കും. തസ്യ രാജന് അപത്യവത്, ഇവിടെ തസ്യ രാജ എന്നുള്ള അർത്ഥത്തിൽ കൂടെ അപത്യവത് പ്രത്യയം വരുമെന്ന് വെച്ചാൽ അപത്യപ്രത്യയം തസ്യ രാജ എന്ന് പറയുന്ന അർത്ഥത്തിനും വരും എന്നാണ് വാർത്തകം പറയുന്നത്. കാരണം സൂത്രത്തിൽ ഇത്രേ പറഞ്ഞുള്ളൂ, ജനപദ ശബ്ദ ക്ഷത്രിയാത് അഞ്ഞെന്ന്. അത് അപത്യ അർത്ഥത്തിലാണ് വിധിച്ചിരിക്കുന്നത്, അപത്യ അധികാരത്തിലാണ്. വാർത്തകം പറയുന്നത് അങ്ങനെയുള്ള ശബ്ദങ്ങളിൽ നിന്ന് തസ്യാപത്യം എന്നുള്ള അർത്ഥത്തിൽ പ്രത്യയം വരുന്നത് പോലെ തസ്യ രാജ എന്നും വരാം. അതാണ് വാർത്തകം കൂടുതലായി പറയുന്നത്. പക്ഷെ അതിന്റെ കണ്ടീഷൻ ഇതാണ്, അത് ജനപദ ശബ്ദവുമായിരിക്കണം ക്ഷത്രിയ ശബ്ദവുമായിരിക്കണം. അതാണ് ജനപദ ക്ഷത്രിയ വാചക ശബ്ദാദന്യസ്യാത് അപത്യ. അതിന്റെ തന്നെ ഇവിടെ കൂട്ടിച്ചേർത്ത് എന്താണ്? തസ്യ രാജനി, തസ്യ രാജ എന്നുള്ള അർത്ഥത്തിലും അപത്യപ്രത്യം തന്നെ വരുന്നു. അതാണ് വാർത്തകൻ പറയുന്നത്. അതുകൊണ്ട് പഞ്ചാലാനാം രാജ എന്നുള്ള അർത്ഥത്തിലൂടെ പ്രത്യം വന്നു, പാഞ്ചാലാഹ എന്ന് രൂപസിദ്ധിച്ചു എന്നാണ് പറയുന്നത്. അപത്യർത്ഥത്തിൽ നേരത്തെ കൊടുത്തു. എന്താണ് അപത്യം എന്ന് പറഞ്ഞിട്ട് പാഞ്ചാലാഹ എന്ന് കൊടുത്ത് അവിടെ വിഗ്രഹിക്കണം. പഞ്ചാലസ്യ അപത്യം. ഈ വാർത്തയമില്ലെങ്കിൽ അപത്യർത്ഥത്തിൽ മാത്രമേ പ്രത്യം വരത്തുള്ളൂ. സൂത്രത്തിന്റെ അർത്ഥം എന്ന് പറയുന്നത് വാർത്തയും കൂടെ ചേർത്താണ്. ഇപ്പൊ സൂത്രാർത്ഥം നമ്മൾ പറയുമ്പം തസ്യ രാജ തസ്യ അപത്യം രണ്ടർത്ഥത്തിൽ ഈ പ്രത്യം വരും. അതുകൊണ്ട് പഞ്ചാലാഹ എന്ന രൂപം കൊണ്ടുകഴിഞ്ഞാൽ പഞ്ചാലദേശത്തിന്റെ രാജാവെന്നർത്ഥം പറയാം. പഞ്ചാലൻ എന്ന് പറയുന്ന ഒരാളുടെ അപത്യ സന്താനമൊന്നും വരാം. രണ്ടർത്ഥവും വരാം. അഞ്ഞ് വിധിക്കുന്നതിന് പ്രത്യേക പ്രയോജനമുണ്ട്.